ശ്രീമാതായ ശത്രുഭാഷ്യോ വന്ദേശ്വരോഗുരുരാത്മേന്ദി മൂർത്തിഭേദവിക്ഷിണമൂർത്തി ഇവിടെ പറഞ്ഞത് ആനന്ദമയോ അഭ്യാസ അവിടെ ആനന്ദമയ ശബ്ദമല്ല ആവർത്തിക്കുന്നത്, ആനന്ദ ശബ്ദമാണ്. ആനന്ദമയ എന്ന് പറയുന്ന ശബ്ദത്തിന് പ്രാതിപതികം എന്ന് വെച്ചാൽ ആനന്ദ ശബ്ദം. അതുകൊണ്ട് ആനന്ദമയമല്ല ആനന്ദം ആണ് ബ്രഹ്മം. അതിൽ പല ശബ്ദങ്ങളും പറഞ്ഞു, രസോ വൈസഹ ആനന്ദോ ബ്രഹ്മേദി വേജാനാഥ് വിജ്ഞാനമാനന്ദം ബ്രഹ്മം. സർവത്ര ആനന്ദ ശബ്ദത്തെ ആവർത്തിക്കുന്നു. ദേശ ആകാശ ആനന്ദോ നസ്യ ആനന്ദം, അതിനാണ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നിടത്ത് ബ്രഹ്മശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ താല്പര്യപ്പെടുന്ന എന്താണ്? ബ്രഹ്മ എന്ന ശബ്ദം കൊണ്ട് ഏതർത്ഥത്തെയാണ് നിഷ്കർഷിക്കുന്നത്? വ്യക്തമായിട്ട് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ മനസ്സിലാക്കണം? എന്തല്ല, അതിൽ വരുന്ന ഒരു ചെറിയ വ്യത്യാസം പോലും ആർത്ഥത്തിന് വിരുദ്ധമായ ബോധത്തെ ഉണ്ടാക്കും. അതാണ് ഇവിടെ ഇതിന്റെ താല്പര്യം, ഈ ചർച്ചയുടെ താല്പര്യം. ആനന്ദമയം എന്ന് പറയുമ്പോഴും ആനന്ദം എന്ന് പറയുമ്പോഴും വരുന്ന അർത്ഥബോധത്തിൽ വരുന്ന വ്യത്യാസം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിൽ നിന്നും അർത്ഥ നിഷ്കർഷം ഉണ്ടാകും. ഇന്നതാണ് ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ബ്രഹ്മതത്വത്തെ കുറിച്ചുള്ള വ്യക്തത അതിനു വേണ്ടിയിട്ടാണ്. അതാണ് ഈ ദീർഘമായ ചർച്ച, പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ ഉള്ള ചർച്ച അതിനുവേണ്ടിയാണ്. ഒരു കേവലം ഒരു തത്വത്തെ ബോധിപ്പിക്കുക എന്നുള്ളതല്ല, ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം ആ തത്വത്തിൽ പരമാവധി വ്യക്തത വരണം. നമ്മൾ ധാരാളം ഇതിനെക്കുറിച്ച് കേൾക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, പക്ഷെ വേണ്ടത്ര വ്യക്തത ഇല്ലാതായിരിക്കും പലപ്പോഴും ചർച്ച ചെയ്യുന്നു മനസ്സിലാക്കുന്നുമുണ്ട്. വ്യക്തതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണോ വികല്പങ്ങളാണ്. അതാകാം ഇതാകാം, ഇങ്ങനെ പലതരത്തിൽ വരുന്ന വികല്പങ്ങൾ. അപ്പൊ ആ വികല്പങ്ങളെ നിഷേധിച്ചുകൊണ്ട് തത്വത്തെ പ്രകാശിപ്പിക്കുക, അതിനാണ് പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ ഇവിടെ ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു. അല്ലാതെ വേറെ ഉപായമില്ല. അതിന് ഏതൊരു ശ്രുതിയാണോ ഈ തത്വത്തെ പ്രകാശിപ്പിക്കുന്ന ആ ശ്രുതിയെ തന്നെ ആശ്രയിക്കുന്നു. ശ്രുതിയിൽ വരുന്ന നാനാർത്ഥങ്ങളെ കുറിച്ച് തന്നെ ചർച്ച ചെയ്യും. അപ്പോ വ്യക്തമായി തത്വം പറയേണ്ടിടത്ത് ശ്രുതി അങ്ങനെ നാനാർത്ഥങ്ങളെ പറയാമോ? ദോഷമില്ല. എന്തുകൊണ്ട്? നാനാ അധികാരികൾക്ക് വേണ്ടി നാനാർത്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോ ശ്രോതാവ് ആഗ്രഹിക്കുന്നത് ബ്രഹ്മതത്വത്തിന്റെ യഥാതഥമായിട്ടുള്ള ജ്ഞാനം. ആ തത്വം എങ്ങനെ അങ്ങനെയുള്ള ജ്ഞാനം, അതിനുവേണ്ടി ഏത് ഭാഗമാണ് ചർച്ച ചെയ്യേണ്ടത്, ഏത് ഭാഗം അതിനുപകരിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആനന്ദമയം ആനന്ദം ഇത്തരം ശബ്ദങ്ങളെ അവലംബിച്ചുകൊണ്ട് ഇങ്ങനെ ചർച്ച പോകുന്നത്. അതുതന്നെയാണ് തുടർന്നും പറയുന്നത്, യേസ്തു അയം മയ അന്തസ്സൈവ ആനന്ദ ശബ്ദസ്യ അഭ്യാസ ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതീതി തസ്യ ബ്രഹ്മവിഷയത്വം അസ്തി. പറയുന്നു ആനന്ദ ശബ്ദത്തിന്റെ ആവൃത്തിയാണ് പലതരത്തിൽ, രസം ആനന്ദം ആകാശം വിജ്ഞാനം പല രൂപത്തിൽ ആനന്ദ ശബ്ദത്തെ ആവർത്തിക്കുകയാണ്. ആനന്ദമയമല്ല, അതുകൊണ്ട് ആനന്ദമയ ശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ടതല്ല ആനന്ദ ശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ടത്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇതൊന്നും ശബ്ദത്തിൽ വരുന്ന കാര്യങ്ങളല്ല, അർത്ഥത്തിൽ തത്വത്തിൽ തത്വത്തെ ഗ്രഹിക്കേണ്ട രീതിയാണ്. പക്ഷെ തത്വത്തെ ഗ്രഹിക്കുന്നതിന് നമുക്ക് ശബ്ദമല്ലാതെ വേറെ ഉപായമൊന്നും, ശ്രവണം മനനം നിധ്യാസനം എന്ന് പറയുന്നിടത്ത് എല്ലാ അഭ്യാസങ്ങളും ശബ്ദത്തെ ആശ്രയിച്ചിട്ടാണ്. അത് ആരുടെയെങ്കിലും ശബ്ദം മതിയോ പോരാ, അത് ശ്രുതി തന്നെ വേണം. എന്തുകൊണ്ട്? ശ്രുതിയാണ് ശബ്ദാത്മകമായി ഈ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ശ്രുതിയെ പൂർവാപര ബന്ധമായി പരിശോധിക്കണം. അപ്പൊ ശ്രുതിയിൽ ആനന്ദ ശബ്ദത്തെ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരാൾ പറയുന്നു, അങ്ങനെയല്ല, ശ്രുതിയിൽ ആനന്ദമയ ശബ്ദത്തെ ആവർത്തിക്കുന്നുണ്ട്. എന്നാണ് ഈ സ്വയം മയടന്തസ്യവ ആനന്ദ ശബ്ദസ്യ അഭ്യാസം. മയടന്തമായ ആനന്ദ ശബ്ദം എന്ന് വെച്ചാൽ ആനന്ദമയ ശബ്ദം. മയട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യയം അതിന്റെ അവസാനം വന്നു. അതുകൊണ്ട് ആനന്ദ ശബ്ദത്തെ പ്രാതിപതികമൊന്നും മയട്ട് അതിന് പ്രത്യേകമൊന്നും പറയും. അതൊക്കെ വ്യാകരണത്തിലെ സംജ്ഞകളാണ്. അപ്പം മഴ അന്തമായ ആനന്ദ ശബ്ദത്തെയാണല്ലോ ഇവിടെ എന്ന് വെച്ചാൽ ആനന്ദമയ ശബ്ദത്തെയാണല്ലോ ആവർത്തിക്കുന്നത്. ഇവിടെ ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി അവിടെ തന്നെ പറയുന്നു. ആനന്ദമയ കോശത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ഏതം ആനന്ദമയം ആത്മാനം ആനന്ദമയമായ ആ സ്വരൂപത്തെ പ്രാപിക്കുന്നു. ഇത് കേൾക്കുന്നവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആനന്ദമയമായ ആ സ്വരൂപത്തെ ആത്മാനന്ദിച്ച സ്വസ്വരൂപം അതിനെ പ്രാപിക്കുന്നു. ആനന്ദമയമായ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? പ്രിയമോദ പ്രമോദാദികളോടുകൂടി വർണ്ണിച്ചത്, പക്ഷിയുടെ രൂപത്തിൽ വർണ്ണിച്ചു. എന്നുവെച്ചാൽ അതിന് ആനന്ദ പ്രചുരതയുള്ള ഒന്ന്, എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണല്ലോ. സാർ നമ്മൾ പറയാറുമുണ്ടല്ലോ, മനുഷ്യൻ ആനന്ദത്തെയാണ് അന്വേഷിക്കുന്നത്, ആനന്ദമാണ് അവന് ലഭിക്കേണ്ടത്. അത് ഇവിടെ കിട്ടുന്ന ആനന്ദം ക്ഷണികമാണ്, അതുകൊണ്ട് നിത്യമായ ആനന്ദത്തെ പ്രാപിക്കണം. ഇങ്ങനെയൊക്കെ സാധാരണ പറയാറുമുണ്ട്. അപ്പൊ അതിനോട് യോജിച്ചു വരുന്ന കാര്യം ഉണ്ടോ? പറയുന്നു, ആനന്ദമയമായ ആത്മാവിനെ ഉപസംക്രാമതി. അപ്പൊ ആനന്ദമയത്തെ വീണ്ടും അവിടെയും പറഞ്ഞിരിക്കുകയാണല്ലോ, ഒരിടത്ത് പറഞ്ഞത് അവസാനിപ്പിക്കുകയല്ല, വീണ്ടും വീണ്ടും പറയുന്നു. ശ്രുതി തന്നെ പറയുന്നു, അതിനെ നിഷേധിക്കുന്നു, അത് ശരിയല്ല സിദ്ധാന്തം പറയുന്നു. ഇതിന തസ്യ ബ്രഹ്മവിഷയത്വം അസ്തി, അത് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നതല്ല. അങ്ങനെ പറയുന്നുണ്ട്, ആനന്ദമയമായ സ്വരൂപത്തെ പ്രാപിക്കണമെന്ന് പറയുന്നത് ശരിയാണ്, കാരണം തന്റെ ഉള്ളിൽ ആനന്ദമുണ്ട്. ഉള്ളിലെ ആനന്ദമുള്ളു, പുറമെ ആനന്ദമില്ല, അത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട്? ആനന്ദം എന്ന് പറയുന്നത് ആത്മാനുഭവമാണ്, സ്വാനുഭവമാണ്. ആനന്ദത്തെ അനുഭവിക്കുന്നത് ബാഹ്യമായ ഏതെല്ലാം നിമിത്തങ്ങളുണ്ടെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലും ഉപഭോഗ വസ്തുക്കളുണ്ടെങ്കിലും അനുഭവിക്കുന്നത് എന്റെ ഉള്ളിൽ തന്നെ. ബാഹ്യമായി രൂപത്തെ കാണുന്നു, ഗന്ധത്തെ കാണുന്നു, അതുപോലെ ബാഹ്യമായി ഇതുവരെ ആരും ആനന്ദത്തെ കണ്ടിട്ടില്ല. രൂപഗന്ധാദി വിഷയങ്ങളെ പോലെ തന്റെ ഉള്ളിൽ ആണ് ആനന്ദത്തെ അനുഭവിക്കുന്ന, അല്ലാതെ രൂപരസാദി വിഷയങ്ങളെ പോലെ പുറമേ അല്ല. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സർവാകന് പോലും ആനന്ദം ഉള്ളിലാണ്. അപ്പൊ എവിടെ തന്നിൽ ആനന്ദമയമാണ് തന്റെ സ്വരൂപം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പറയുന്നത് ശരിയല്ല. തസ്യ ബ്രഹ്മവിഷയത്വം അസ്ഥി, അത് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നതല്ല. അപ്പൊ ഇവിടെ ആനന്ദമയമായ ആത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നിടത്ത് അദ്വൈതി എന്താ പറയുന്നത്? ഈ ആനന്ദമയം, ആനന്ദ പ്രാചുര്യം എന്ന് പറയുന്നത് ബ്രഹ്മമല്ല എന്നാണ്. ആനന്ദത്തെ ഒരാൾക്ക് അനുഭവിക്കാൻ പറ്റും. അവിടെ തന്നെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ആനന്ദങ്ങളുണ്ട്, ചെറിയ ആനന്ദവും വലിയ ആനന്ദവും എല്ലാം ഉണ്ട്. പക്ഷേ ആ ആനന്ദ അനുഭവം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ഉപസംക്രാമതി എന്ന് പറയുന്നതോ അതിനെ അദ്വൈതി വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഉപസംക്രമണം എന്ന് പറഞ്ഞാൽ ബാധ എന്നാണ് അർത്ഥം പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഉപസംക്രമണം ബാധ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഉപസംക്രമണം എന്ന് പറഞ്ഞാൽ ബാധയാണ്. എങ്ങനെ? ജ്ഞാനാനാം കോശാനാം, ജ്ഞാനേന കോശാനാം ബാധ ഇതി സിദ്ധാന്തി. ബാധാവതി പ്രത്യേകാനന്ദ ലാഭോ അർത്ഥാദു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ പഞ്ചകോശങ്ങളെ കുറിച്ച് പറഞ്ഞു, ആനന്ദമയ കോശം ഉൾപ്പെടെയുള്ള കോശങ്ങളെ കുറിച്ച്. അത് അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ഇതിനൊന്നുമില്ലാത്ത ഒരു വിശേഷത പറഞ്ഞു. ഈ അവസാനം പറഞ്ഞ ആ കോശം എന്ന് പറയുന്നത് ആനന്ദമയമാണെന്ന് വെച്ചാൽ ആനന്ദ പ്രചുരമാണ്. അത് മുഴുവൻ ആനന്ദം തന്നെയാണ്. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം ഇതെല്ലാം എന്താണ്? ഇതെല്ലാം തന്റെ അനുഭവം തന്നെയാണ്, അല്ലാതെ കഥ പറയുന്നതല്ല. ഈ അന്നത്തെ താൻ അനുഭവിക്കുന്നു. പ്രാണന്റെ അനുഭവം തന്നെയുണ്ട്, മനസ്സിന്റെ അനുഭവമുണ്ട്, വിജ്ഞാനത്തിന്റെ അനുഭവമുണ്ട്, ആനന്ദത്തിന്റെ അനുഭവമുണ്ട്. പക്ഷെ ആ ആനന്ദ പ്രചുരത, അത്യധികമായ ആനന്ദം, ആ ആനന്ദ അനുഭവ രൂപത്തിലുള്ള ആ കോശം വെച്ചാൽ നമ്മൾ എവിടെയാണോ അത്യധികമായ ആനന്ദത്തെ അനുഭവിക്കുന്നത്, അത് ചെറുതായാലും വലുതായാലും അതെല്ലാം ആനന്ദമയ കോശ അനുഭവമാണ്. ആനന്ദമയ കോശം പലതരത്തിൽ അനുഭവപ്പെടുന്നു. ഏതുപോലെ ഇപ്പോൾ വിജ്ഞാനം, അറിവ് നമ്മുടെ ഉള്ളിലുണ്ട്, അറിവ് പ്രകാശിക്കുന്നു, അത് നമുക്കറിയാം, അത് അറിവിന്റെ അനുഭവമാണ്. അതുപോലെ ആനന്ദം അവിടെ പ്രകടമാകുന്നു. അത് പ്രചുരാനന്ദമായാലും ശരി, എന്നുവെച്ചാൽ വളരെ വലിയ ആനന്ദമായാലും ശരി, അതെന്താണ്? അതൊരു കോശമാണ്, തത്വമല്ല എന്നർത്ഥം. തത്വമല്ലെങ്കിൽ അദ്വൈത ബോധത്തിൽ, പരമാർത്ഥ ബോധത്തിൽ അതിന്റെ നില എന്താണ്? അതിനെന്തുകൊണ്ട് കോശമെന്ന് പറയുന്നു? അത് അസത്യമാണെന്ന് ബോധിക്കുന്നു, അതാണ് ബാധ. അതിലൂടെ പറഞ്ഞത് ജ്ഞാനേന കോശാനാം ബാധ. തത്വജ്ഞാനം എന്ന് പറയുന്ന എന്തിന്? ആനന്ദമയമാണ് തത്വമെന്ന് ബോധിപ്പിക്കാനല്ല, മറിച്ച് അത് അസത്യമാണെന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അന്ധകരണത്തിൽ പ്രകടമാകുന്ന ഈ ആനന്ദം അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെയാണോ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ഇതെല്ലാം സത്യമല്ല എന്ന് ബോധിക്കുന്നത്, അതുപോലെ ആനന്ദമയത്തി. കാരണം പഞ്ചകോശ വിവേകത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, താൻ അന്നമയ കോശമല്ല, പ്രാണമയ കോശമല്ല, മനോമയ കോശമല്ല, വിജ്ഞാനമയ കോശമല്ല, ആനന്ദമയ കോശമല്ല, നമ്മൾ സാധാരണ പറയാറുള്ളതാ. പിന്നെ എന്താണ്, ഞാൻ ആത്മാവാണ്, അത് ഈ കോശങ്ങൾക്കെല്ലാം ഉള്ളിലുള്ള, അല്ലെങ്കിൽ ഈ കോശങ്ങളെല്ലാം ആവരണം ചെയ്തിരിക്കുന്ന ബ്രഹ്മമാണ് താൻ എന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കാറില്ല, അപ്പോൾ ഈ കോശങ്ങൾ ഇതെന്താണ്, ശരിക്കും ഈ പറയുന്ന ബ്രഹ്മത്തെ തന്റെ സ്വരൂപത്തെ ആവരണം ചെയ്തിരിക്കുന്ന വസ്തുക്കളാണ് ഇത്. അതിനെക്കുറിച്ച് നമ്മൾ സാധാരണ ചിന്തിക്കാറില്ല, അതല്ല എന്ന് പറയും, ഞാനിതല്ല. അപ്പൊ പിന്നെ ഇതെല്ലാം എന്താണോ, തന്നേതിനെയാണോ അല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചത് അതെന്താണ്, അതാണ് ഇവിടെ പറയുന്നത്. അതിന് ബാധ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അത് അസത്യമാണ്, അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ല എന്നുള്ളത് തന്റെ അറിവാണ്, ബോധമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കോശങ്ങളിവിടെ വിശദീകരിക്കുന്നത്. അതിൽ ഉൾപ്പെട്ടുപോയി ആനന്ദവും, അപ്പൊ ആനന്ദത്തെയും ഒരു കോശമായി കണ്ട് അതിനും അതിനെയും അസത്യമാണെന്ന് ബോധിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള പഞ്ചകോശ വിവേകം എന്ന് പറയുന്നത്. അതിവിടെ പറഞ്ഞു ജ്ഞാനേന കോശാന ബാധ. അപ്പൊ അതിനാണ് ഇവിടെ പറയുന്ന ഉപസംക്രമണം അദ്വൈതത്തിൽ. ആനന്ദമയമായ ആത്മാനം ഉപസംക്രാമതി എന്നാണ്. അപ്പൊ ഈ ആനന്ദമയം എങ്ങനെ ആത്മാവാകും, അതെങ്ങനെയാണോ ഈ അന്നമയം ആത്മാവാകുന്നത്, അതുപോലെ അന്നമയം എങ്ങനെയാണ് ആത്മാവാകുന്നത്, ഈ അന്നമയത്തോട് താതാത്മ്യം വരുമ്പോൾ. അപ്പൊ അന്നമയ ആത്മാവിനെ നിഷേധിക്കുന്നു, അത് ഞാനിതാണ്, അത് താതാത്മ്യമാണെന്നല്ല നമ്മൾ പഠിച്ചു മനസ്സിലാക്കുന്നത്. നമ്മുടെ അനുഭവം എന്താണ്, ഞാനിതാണ്, ഈ പിണ്ഡത്തിൽ വരുന്ന അഭിമാനം. അപ്പോ ഇതിനെ എന്ത് വിളിക്കും, ഇതിൽ അഭിമാനമുള്ളപ്പോ ഇത് അന്നമയ ആത്മാവാണ് പറയുന്നു. താൻ അന്നമയ ആത്മാവാണ് എന്നുള്ള ഈ അനുഭവം അസത്യമാണ്, അതിന്റെ ബാധ സംഭവിക്കുന്നു. താൻ പ്രാണാത്മാവാണ്, വിജ്ഞാനാത്മാവാണ്, ആനന്ദാത്മാവാണ്, ഇത്തരം അനുഭവങ്ങൾ അത് നമുക്ക് സാധാരണ ഉണ്ടാകാറുണ്ടല്ലോ. ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നവനാണ്, ഞാൻ ആനന്ദപൂർണനാണ്, ഇതെല്ലാം നമ്മുടെ അനുഭവമാണ്. അതിനെ അതിന്റെ ബാധ സംഭവിക്കുന്നത്, അത് അസത്യമാണ്, ഈ അനുഭവം ഒന്നും ശരിയല്ല എന്നിങ്ങനെ ഇതിനെ നിഷേധിക്കുന്നു. നിഷേധിച്ചിട്ട് എന്താ ബോധിക്കുന്നത്, ഇവിടെ ആനന്ദത്തെ നിഷേധിക്കുന്നുണ്ട്. താൻ ആനന്ദമയനായ ആത്മാവാണ് എന്നുള്ള തന്റെ ഈ അനുഭവം അത് അസത്യമാണെന്ന് ബോധിക്കുമ്പോഴും ആനന്ദത്തെ നിഷേധിക്കുന്നുണ്ട്. എന്തുകൊണ്ട്, അടുത്ത് പറയുന്നു, ബാധ അവധി പ്രത്യേകാനന്ദ ലാഭം. ഈ നിഷേധത്തിന് ഒരു സീമയുണ്ട്, ഒരു അതിർത്തിയുണ്ട്, ഒരു അവധിയുണ്ട്. അതെന്താണ്, പ്രത്യേക ആനന്ദം. ഈ ആനന്ദകോശത്തിനും പ്രത്യേകമായിരിക്കുന്നത്, അതിനും ആന്തരമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനും അധിഷ്ഠാനമായിരിക്കുന്ന സ്വരൂപം, അതിനാണ് പ്രത്യേക ആനന്ദം അല്ലെങ്കിൽ പ്രത്യേക ആത്മാ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രത്യേക ആത്മാ എന്നോ പ്രത്യേക ബ്രഹ്മമെന്നോ പ്രത്യേക ആനന്ദമെന്നോ എന്ന് പറഞ്ഞതുപോലെ പ്രത്യേക രസമെന്നോ പ്രത്യേക വിജ്ഞാനമെന്നോ ഏത് ശബ്ദത്തിലാണെങ്കിലും അതിനെ പറയാം. അപ്പം നമ്മൾ ഈ ആനന്ദമയത്തിൽ വിവക്ഷിക്കുന്ന അർത്ഥമൊന്നും അവിടെ വരത്തില്ല. ആനന്ദമയത്തിൽ വിവക്ഷിക്കുന്ന അർത്ഥം എന്താണ്? നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, അതൊന്നും അവിടെ ഇല്ല. കാരണം അതിനെ എന്തു പറയും? സത്തെന്നോ ചിത്തെന്നോ ആനന്ദമെന്നോ ആനന്ദമെന്നോ. ഇവിടെ പറഞ്ഞല്ലോ നാനാ ശബ്ദങ്ങൾ, ആകാശമെന്ന് വേണമെന്ന് പറയാം. ഇനി അടുത്ത് പറയും പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുന്നു, അതിന് പ്രാണനെന്നും അതിനെ പറയാം. അപ്പൊ അവിടെ ആനന്ദ ശബ്ദത്തിന്റെ അർത്ഥം മാറുന്നു. നമ്മൾ സാധാരണ അനുഭവിക്കുന്ന ആനന്ദം എന്നവിടെ വാശി പിടിക്കരുത്. കാരണം അത് ആവർത്തിക്കുന്നത് പല ശബ്ദങ്ങളിലൂടെയാണ്. പക്ഷെ അത് ഏകതത്വം എന്ന് കാണിക്കാനാണ് പറഞ്ഞത്. അത് പ്രത്യേകമാണ്. ഈ കോശങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായിരിക്കുന്നതാണ്, ആധാരമായിരിക്കുന്നതാണ് എന്നുള്ള ബോധത്തിൽ എന്ത് സംഭവിക്കുന്നു? അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാന കോശങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ആനന്ദമയ കോശത്തിനും ബാധ സംഭവിക്കുന്നു. എന്നുവെച്ചാൽ അത് സത്യമല്ല എന്ന് ബോധിക്കുന്നു. ഏതിനെയാണോ അതുവരെ സത്യമായി ബോധിച്ചിരുന്നത് അത് സത്യമല്ല എന്ന് ബോധിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ പൂർവപക്ഷത്തിന്റെ ആവശ്യം. പൂർവപക്ഷം ശാസ്ത്രം സൃഷ്ടിക്കുന്നതല്ല. പൂർവപക്ഷം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. ശാസ്ത്രം കൽപ്പിച്ചെടുക്കുന്നതല്ല ഒരു പൂർവപക്ഷം, നമ്മളെ കൊണ്ട് ചിന്തിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പൂർവപക്ഷവും നമ്മുടെ അനുഭവമാണ്. അങ്ങനെ ഞാൻ അറിയുന്നു, അന്നാത്മാവായി തന്നെ അറിയുന്നു, അന്നമയ കോശമായി, അത് അസത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അത് സിദ്ധാന്തമായി അന്നാത്മാവായി താൻ തന്നെ അറിയുന്നു പൂർവപക്ഷമായി. അതുപോലെ തന്നെ ആനന്ദാത്മാവായി ആനന്ദസ്വരൂപനായി താൻ അറിയുന്നു, പ്രിയമോദ പ്രമോദാദികളോടുകൂടി തന്നെ അറിയുന്നു, അത് പൂർവപക്ഷം. അത് തന്റെ അനുഭവമാണ്. അവനെ നിഷേധിക്കുന്നു, അതല്ല, താൻ പ്രത്യേക ആനന്ദമാണ്, പ്രത്യേക ആത്മാവാണ്, പ്രത്യേക ബ്രഹ്മമാണ്, അത് സിദ്ധാന്തം. ഇത്തരത്തിൽ നമ്മളെ ഇവിടെ വേർതിരിച്ച് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് പറയുന്നു ഇതിന തസ്യ ബ്രഹ്മവിഷയത്വം. ഈ ആനന്ദപ്രാപ്തി എന്ന് പറയുന്നിടത്ത്, ആനന്ദമയ പ്രാപ്തി എന്ന് പറയുന്നിടത്ത് ബ്രഹ്മപ്രാപ്തിയല്ല ഉദ്ദേശിക്കുന്നു. ആനന്ദമായ പ്രാപ്തി നോക്കൊണ്ട് നമ്മളത് അനുഭവിക്കുന്നുണ്ട്. ലൗകികമായ ആനന്ദവും അലൗകികമായ ആനന്ദവും ഉണ്ട്, സ്വർഗസുഖമുണ്ട്, അതൊന്നുമല്ല ഇവിടെ. എന്തുകൊണ്ട്? വികാരാത്മനാമേവ അന്നമയാദീന അനാത്മനാം ഉപസംക്രമിതവ്യാനാം പ്രവാഹേ പഠിതത്വ. വികാരൂപത്തിലുള്ള ഈ അന്നമയാദികളുടെ പ്രാപ്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഉപസംക്രമണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രാപിക്കുക എന്ന് തന്നെയാണ് എന്റെ അർത്ഥം. അന്നമയത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞു, ആനന്ദമയത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയുന്നു? അത് ബാധയെന്നാണ്. അപ്പൊ പിന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതെങ്ങനെ ശരിയാകും? പ്രാപിക്കുക എന്ന് പറയുന്ന അർത്ഥമുണ്ട്. ഇപ്പോ നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ ശരീരത്തെ അഭിമാനിക്കുമ്പോൾ താൻ അന്നമയനെ പ്രാപിച്ചിരിക്കുകയാണ്. അതുപോലെ ആനന്ദമയനെയും പ്രാപിക്കാം. എന്താണ്? വലുതായ ആനന്ദത്തെ പ്രാപിക്കും അനുഭവിക്കുമ്പോൾ ഈ അന്നമയനെ വിസ്മരിക്കുന്നു. ഏതെങ്കിലും നമ്മൾ ഒരു വലിയ ആനന്ദത്തെ പ്രാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അന്നമയമായ ഈ സ്ഥൂല ശരീരത്തിന്റെ ബോധം നഷ്ടപ്പെട്ടിരിക്കും, ഉറപ്പാണ്. രണ്ടും കൂടി ഒരുമിച്ച് നടക്കത്തില്ല. ഈ സ്ഥൂല അന്നമയ ഈ രൂപത്തിലുള്ള അഭിമാനത്തെ പൂർണ്ണമായും ത്യജിച്ചിട്ടാണ് വലിയ ആനന്ദത്തെ പ്രാപിക്കുന്നത്. അതുകൊണ്ടല്ലേ സമാധിയിലും മറ്റും പോയി ആനന്ദത്തെ അനുഭവിക്കുന്നവർ പറയുന്നത്, ആ ആനന്ദാനുഭവത്തിൽ ഞാൻ ഈ ലോകത്തെ മറന്നു, എന്തിന് ഈ ശരീരബോധം പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഇത് അലൗകികമായ ആനന്ദത്തിൽ, ലൗകികമായ ആനന്ദത്തിലും അങ്ങനെ തന്നെയാണ്. അത് ആനന്ദത്തിൽ മാത്രമല്ല ദുഃഖം പോലെയുള്ള കാര്യങ്ങളും സംഭവിക്കുന്നു. ഇവിടെ ആനന്ദത്തെ എടുത്തു പറയുന്നു. അപ്പൊ ആനന്ദ അനുഭവത്തിൽ താൻ എന്ത് ചെയ്യുന്നു? സ്വയം ആനന്ദ സ്വരൂപനായി മാറി, അന്നമയനല്ല അപ്പൊ ആനന്ദമയനായി. അപ്പൊ തന്നെ കുറിച്ച് പറയാനുള്ള താൻ ആനന്ദമയത്തിനെ പ്രാപിച്ചിരിക്കുന്നു, ആനന്ദമയനായ ആത്മസ്വരൂപത്തെ താൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് തെറ്റില്ല. എങ്ങനെയാണോ ഇപ്പോൾ അന്നമയമായ ഈ സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്നത്, അത് വ്യക്തമാണ്. അന്നമയമായ സ്ഥൂലത്തെ രൂപത്തെ പ്രാപിക്കുന്നതും ആനന്ദമയമായ രൂപത്തെ പ്രാപിക്കുന്നതും അത് രണ്ടും വ്യക്തമാണ്. മനോമയം, വിജ്ഞാനമയം, പ്രാണമയം അതൊന്നും അത്രയും വ്യക്തമല്ല. കാരണം ആ പ്രാണാനുഭവം ആനന്ദ അനുഭവത്തെ പോലെ വ്യക്തമായ ഒന്നല്ല. എന്നാൽ പ്രാണ ആത്മാവിനെ താൻ പ്രാപിക്കാറുണ്ട്. എപ്പോഴാണ്? താൻ പൂർണമായും വിശപ്പിനും ദാഹത്തിനും എല്ലാം അധീനനായിരിക്കുമ്പോൾ, മറ്റൊന്നിനെയും കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, സ്ഥൂലമായ ശരീരത്തെ പോലും വിസ്മരിച്ചിട്ട് താൻ വിശപ്പുള്ളവനും ദാഹമുള്ളവനുമായിരിക്കുമ്പോൾ, അങ്ങനെ വിശന്നിട്ടുണ്ടെങ്കിൽ, ദാഹിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ താൻ എന്തായിരിക്കും? അവിടെ പ്രാണ അഭിമാനിയായിരിക്കും. കാരണം അത് പ്രാണന്റെ പ്രവർത്തനമാണ്. അതിന്റെ തീവ്രതയിൽ എന്താണ്? പ്രാണൻ അസ്വസ്ഥമാകും, പ്രാണൻ ശരീരത്തെ വിട്ടുപോകാൻ ആഗ്രഹിക്കും. അപ്പൊ താൻ എന്ത് ചെയ്യും? അവിടെ പ്രാണാഭിമാനിയായിരിക്കും. അപ്പൊ തനിക്ക് ശരീരബോധം കാണത്തില്ല. ഇതുപോലെ മനോമയനായിരിക്കുന്നു. മാനസികമായ മറ്റ് വികാരങ്ങൾക്കെല്ലാം അടിപ്പെട്ടിരിക്കുമ്പോൾ ആനന്ദത്തെ വിട്ടു, ദുഃഖത്തിനും മറ്റും അടിപ്പെട്ടിരിക്കുമ്പോൾ താനെന്താണ്? ബാക്കിയുള്ള എല്ലാ ബോധവും വിട്ടിട്ട് അവിടെ താൻ മനോമയനായിരിക്കുന്നു, അതുപോലെ ആനന്ദമയനായിരിക്കുന്നു, അല്ല വിജ്ഞാനമയനായിരിക്കുന്നു. അറിവിൽ, വിചാരത്തിൽ, നമ്മൾ സാധാരണ സംഭവിക്കാറുണ്ടല്ലോ, വിചാരത്തിന് മുഴുകുമ്പോൾ ബാക്കിയെല്ലാം വിട്ടുപോകുന്നു. അപ്പോൾ ഇതുപോലെ ഓരോന്നിൻ്റെ പ്രാപ്തി എന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ജീവൻ സദാസമയവും ഇങ്ങനെ മാറി മാറി ഒന്നിനെ വിട്ട് മറ്റൊന്നിനെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ആനന്ദത്തെയും പ്രാപിക്കാറുണ്ട്. പക്ഷെ അവിടെ എന്താ അവിടെ സംഭവിക്കുന്നത്? വികാരാത്മനാമേവ, അതെല്ലാം വികാരൂപത്തിലുള്ളതാണ്. ഈ അന്നമയ ആത്മപ്രാപ്തി എന്നോ വിജ്ഞാനമയ ആത്മപ്രാപ്തി എന്നോ പറഞ്ഞാൽ എന്താണ്? എല്ലാം വികാരമാണ്, മനസ്സിന്റെ വികാരങ്ങളാണ്. മനസ്സിന് വികാരമുള്ളിടത്തെ അഭിമാനമുള്ളു. ഈ സ്ഥൂലമായ അന്നമയ കോശത്തിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണത്? അഭിമാനം മനസ്സിന്റെ വികാരമാണ്. ഇതിനോട് താതാത്മ്യപ്പെടുന്നു. ഇതിന്റെ സ്ഥൂലത, കോശത്വം തുടങ്ങിയ കാര്യങ്ങളെ അഭിമാനിക്കുന്നു. അതുകൊണ്ട് വികാരൂപത്തിലുള്ള ഈ സ്വയം ഇത് വികാരവുമാണ്, അന്നവികാരമാണ് ഈ ശരീരം. സൂക്ഷ്മമായ വികാരങ്ങളാണ് പ്രാണനും മനസ്സും വിജ്ഞാനവും ആനന്ദവുമെല്ലാം. അപ്പോൾ ഇത് സ്വയം വികാരൂപത്തിലുള്ളതാണ്, ഇതിലുള്ള അഭിമാനം വികാരൂപത്തിലാണ്. അതാണ് താതാത്മ്യം. ആനന്ദം എന്ന് പറയുന്നത് അതും വികാരമാണ്. എത്ര വലിയ ആനന്ദമാണെങ്കിലും ശരി, താൻ അതിനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അത് സാദൃശ്യമാണ്, ഏറ്റക്കുറച്ചുള്ളതാണ്, വികാരങ്ങളാണ്. അതാണ് ആനന്ദമയ വികാരാത്മനാമേവ അന്നമയാദീനാം അനാത്മനാം, അതല്ല തന്റെ പ്രത്യക്ഷരൂപം. അത് ഉപസംക്രമിതവ്യാനാം, അത് എന്നെ ഉപസംക്രമിക്കാൻ കഴിയുന്നതാണ്. അത് ഉപസംക്രമിക്കുന്നതിന് യോഗ്യമാണ്, പ്രാപിക്കുന്നതിന് യോഗ്യമാണ്, ബുദ്ധി കൊണ്ട് പ്രാപിക്കുന്നതിന് യോഗ്യമാണ്, ബുദ്ധി താതാത്മ്യ രൂപത്തിൽ അതിനെ പ്രാപിക്കുന്നതിന് യോഗ്യമാണ്. മനസ്സതിനോടങ്ങ് താതാത്മ്യപ്പെട്ടാൽ മതി, ഒന്ന് വിട്ട് മറ്റൊന്നിലേക്ക് പോകും. അതിന്റെ കൂട്ടത്തിലാണ് പ്രവാഹിയപ്പെടുത്തുന്നത്, അതിന്റെ കൂട്ടത്തിലാണ് ആനന്ദമയനെയും ആ പ്രവാഹത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു പ്രവാഹം പോലെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് പക്ഷി രൂപത്തിൽ അന്നമയനിൽ തുടങ്ങി വിജ്ഞാനമയനിലൂടെ ആനന്ദമയൻ വരെ എത്തി നിൽക്കുന്നത് ഒരു പ്രവാഹമാണ്. അത് നമ്മുടെ അനുഭവത്തിന്റെ പ്രവാഹത്തെ ശബ്ദരൂപത്തിലാക്കിയിരിക്കും. അനുഭവത്തിൽ അങ്ങനെ ഒരു പ്രവാഹമുണ്ടല്ലോ, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ സദാ മാറിയും തിരിഞ്ഞ് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ശ്രുതി ശബ്ദാത്മകമായി അതിനെ വർണ്ണിക്കുകയാണ്. അതിൽ പെട്ടുപോയതാണ് ഈ ആനന്ദമയം. അപ്പോൾ ആനന്ദമയം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല. അതുകൊണ്ടാണ് അതിന് പറയുന്നത് അതും ഒരു കോശമാണ്. അതുകൊണ്ടാണ് അതിന് അഭിമാനിക്കാൻ കഴിയുന്നത്. അതിനെ കോശമെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? സാധാരണ പറയും വാളിന്റെ കുറവ് പോലെ അത് ആത്മാവിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നു. ആത്മാവിന് പൊതിയാൻ കഴിയും വാസ്തവത്തിൽ. പിന്നെ അതിനെ കോശം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആവരണം എന്നുള്ള അർത്ഥത്തിൽ. എങ്ങനെയാണോ ഇരുള് വസ്തുക്കളെ ആവരണം ചെയ്തിരിക്കുന്നത്, വാസ്തവത്തിൽ ഇരുള് ആവരണം ചെയ്തു എന്ന് വെച്ചാൽ ഇരുളിന് ഏതെങ്കിലും വസ്തുവിനെ പൊതിഞ്ഞു പിടിക്കാൻ പറ്റും ഇല്ല. എന്തുകൊണ്ട്? ഇരുള് തന്നെ സ്വയം അവസ്തുവാണ്. അവസ്തുവായിരിക്കുന്ന ഇരുളിന് വാസ്തവത്തിൽ ഒന്നിനെ ആവരണം ചെയ്യാൻ പറ്റില്ല. ഒരു തുണി കൊണ്ട് എങ്ങനെയാണോ ഒരു വസ്തുവിനെ പൊതിയുന്നത്, അതുപോലെ ഇരുള് കൊണ്ട് വസ്തുവിനെ പൊതിയാൻ കഴിയത്തില്ല. അപ്പോൾ ഇത് അവൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണോ, എങ്ങനെയാണോ പരമാർത്ഥ ബോധത്തിൽ അസത്യം എന്ന് ബോധിക്കുന്നത് ഇതെല്ലാം, അത് മിഥ്യാബോധം കൊണ്ട് സത്യമാണെന്ന് തോന്നുന്നതാണ്. ആ മിഥ്യാബോധം എന്താണ്? ഇതിനുള്ള അഭിമാനം. അപ്പോൾ ഇതിന് ആവരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇതിൽ അഭിമാനം ഉള്ളതുകൊണ്ട്. ഈ അഭിമാനം എന്തുകൊണ്ട് ആവരണമായി? കാരണം അത് സത്യബോധത്തിന് തടസ്സമായി നിൽക്കുന്നു. ഈ അന്നമയ ആത്മാഭിമാനം ആനന്ദ പ്രത്യക് ബോധത്തിന് തടസ്സമായി നിൽക്കുന്നു. അതുണ്ടാകുന്നില്ല. സർപ്പത്തിന്റെ ബോധം രജ്ജുവിന്റെ ബോധത്തിന് തടസ്സമായി നിൽക്കുന്നു അതുള്ളിടത്തോളം കാലം. അങ്ങനെ ഓരോ അഭിമാനത്തെയും എടുത്തു കഴിഞ്ഞാൽ ഒടുവിൽ വരുന്ന ഈ ആനന്ദമയ ആത്മാഭിമാനം അത് പ്രത്യേക ആനന്ദ ബോധത്തിന് തടസ്സമായി നിൽക്കും. തടസ്സമായി നിൽക്കുമ്പോൾ ഇരുള് തടസ്സമാകുന്നതുപോലെ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊരു വസ്തുവായി തടസ്സമായി നിൽക്കുകയല്ല, അത് അസത്യമായി കേവലം പ്രതീതിയായി തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ആ പ്രത്യേക ബോധത്തിൽ ഇത് അസത്യമെന്ന് ബോധിക്കുന്നു. വെളിച്ചത്തിലിരുട്ട് അപ്രത്യക്ഷമാകുന്നു പോലെ ആ പ്രത്യേക ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഉപദേശങ്ങളെല്ലാം, ഈ വിചാരം ചർച്ചയെല്ലാം. അതുകൊണ്ട് ആനന്ദമയകോശം ആനന്ദാത്മാഭിമാനം അത് ബ്രഹ്മത്തെ സംബന്ധിച്ചല്ല. വികാരാത്മനാമേവ അന്നമയാദീനാം അനാത്മന ഉപസംക്രമിതവ്യാനാം പ്രവാഹി പഠിതത്വ. അടുത്ത് ചോദിക്കുന്ന, നമ്മൾ സാറിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നു ആനന്ദമയ ഉപസംക്രമിതവ്യസ്യ അന്നമയാദിവ അബ്രഹ്മത്വസദിനയോ വിദുഷു ബ്രഹ്മപ്രാപ്തി ഫലം നിർദ്ദിഷ്ടം ഭവീത്. സംസ്കൃത ഭാഷയിൽ ആ സംസ്കൃത ശൈലിയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ സാധാരണ ചോദിക്കുന്ന മണ്ടൻ ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മൾ മഹാബുദ്ധിമാന്മാരെന്ന് അഭിമാനിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ആനന്ദമയനെയും നിഷേധിച്ചു, ആനന്ദ അനുഭവത്തെയും നിഷേധിച്ചു. ആനന്ദമയൻ എന്ന് പറയുമ്പോൾ സാധാരണ അല്ല, വിശേഷിച്ചുള്ള ഒരു ആനന്ദ അനുഭവം. അതും കേവലം അഭിമാനമാണ്, അതൊരു കോശമാണ്, പരമാർത്ഥമല്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? നമുക്ക് പലതും നഷ്ടപ്പെടും, പ്രത്യേകിച്ച് ആനന്ദം നഷ്ടപ്പെട്ടു പോകും. കാരണം സാർ നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ്. നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റാർക്കും കിട്ടാൻ പാടില്ല. ഒരുപാട് പേര് ആനന്ദത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അവർക്കെല്ലാം ആനന്ദം കിട്ടുന്നുമുണ്ട്. ഇവിടെ അദ്വൈതി എന്താണ് പറയുന്നത്? അതും ബാധിച്ചു പോകുന്ന ഒന്നാണ്. ആ പ്രശുര ആനന്ദവും പരമാർത്ഥമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ അദ്വൈതിയുടെ പുറകെ പോകുന്നവന് ആനന്ദവും നഷ്ടപ്പെടും, മറ്റുള്ളതിന്റെയൊക്കെ പുറകെ പോകുന്നവന് കുറഞ്ഞ പക്ഷം ആനന്ദവനും കിട്ടും. അങ്ങനെ ഒരു നഷ്ടം വരും. ശരി, മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ, അത് പറ്റില്ല. തനിക്ക് കിട്ടാത്ത ഒരിക്കലും മറ്റുള്ളവനും കിട്ടാൻ പാടില്ല. അങ്ങനെ ഒരു കുറുപക്ഷയാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് സർവത്ര പ്രസിദ്ധമായിരിക്കുന്നത് ആനന്ദാനുഭവമായിട്ടാണ്, പ്രചുര ആനന്ദത്തിന്റെ അനുഭവം എന്ന് പറയും. കാരണം ആനന്ദമയം എന്ന് പറഞ്ഞാൽ പ്രചുര ആനന്ദം എന്ന് പറഞ്ഞാൽ അത്യധികമായ ആനന്ദം. ഇവിടെ അതിനാണ് നിഷേധിക്കുന്നത്. അപ്പൊ ബ്രഹ്മപ്രാപ്തി ഫലം അങ്ങനൊന്നും ഇല്ലാതെ വരും നിങ്ങൾ ആനന്ദത്തെ നിഷേധിച്ചു കഴിഞ്ഞു. അതാണ് നനു ആനന്ദമയസ്യ ഉപസംക്രമിതവ്യസ്യ, അതാണ് പ്രാപിക്കേണ്ടത്. ആനന്ദമയമായ അവസ്ഥയാണ് താൻ പ്രാപിക്കേണ്ടത്. എങ്ങനെ? ഉപാസന ചെയ്തും ധ്യാനിച്ചും ഇഷ്ടദേവതയുടെ അനുഗ്രഹം കൊണ്ടും ഈശ്വരപ്രസാദം കൊണ്ടും എല്ലാം പ്രാപിക്കേണ്ടത് എന്താണ്? ആനന്ദമയനാണ്. അതിനെയും അന്നമയാധിപത് അബ്രഹ്മത്വം, അതിനെയും നിങ്ങൾ പറയുന്നു അതും ബ്രഹ്മമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീ നൈവ വിദുഷോ വിദ്വാന് ബ്രഹ്മപ്രാപ്തി ഫലം നിർദ്ദിഷ്ടം ഭൂതവന് ബ്രഹ്മപ്രാപ്തി ഫലമായ ആനന്ദം അതാണ് സർവത്ര പറഞ്ഞിരിക്കുന്നത്, അതില്ല എന്ന് പറയേണ്ടത് നൈവ നിർദ്ദിഷ്ടം ഭവേ. വിദ്വാനെ സംബന്ധിച്ച് ആനന്ദം ഫലമില്ല എന്ന് പറയേണ്ടി വരും. ഇതുവരെ എന്തുദ്ദേശിച്ചിട്ടാണോ വീട് വിട്ടിറങ്ങിയത്, വീട്ടിൽ ചെറിയ ആനന്ദമേ ഉള്ളൂ, ആശ്രമത്തിൽ ചെന്നാൽ വലിയ ആനന്ദം കിട്ടും എന്ന് പറഞ്ഞാണല്ലോ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തുകൊണ്ട്? അവിടെ ബ്രഹ്മമുണ്ട്, നമ്മുടെ വീട്ടിലുള്ള സാധനമല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ രാപ്പകല് ബ്രഹ്മാനന്ദത്തിൽ തന്നെ ഇരിക്കും. ഇങ്ങനെയുള്ള ഭാവനകളിലാണ് കുറച്ചുപേരെങ്കിലും, എന്നെ പോലെയുള്ള കുറച്ചുപേരെങ്കിലും വീട് വിട്ടത്. അങ്ങനല്ലാതെ വീട് വിട്ടവരും ഉണ്ട്. അപ്പോ ഇതെല്ലാം അബദ്ധമായി പോവും. അതാണ് ആശ്രമത്തിലെത്തിക്കഴിഞ്ഞാൽ നിലാവത്തിറങ്ങിയ ഉറുകനെ പോലെയാണ്, ഇങ്ങനെ പരിഭ്രമിച്ചിരിക്കേണ്ടത്. താനിപ്പോ എവിടെയാണെന്ന് പെട്ടിരിക്കുന്നു, ഇവിടെയെങ്കിലും ബ്രഹ്മത്തെ കാണുന്നില്ലല്ലോ. ഇത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ബ്രഹ്മപ്രാപ്തി ഫലം എന്താണ്? ആനന്ദം നിർദ്ദിഷ്ടം നൈവ ഭവേത്, ആർക്ക്? വിദുഷ വിദ്വാന്. പറയുന്നു നൈഷ ദോഷ, ഇത് വലിയ ദോഷമൊന്നുമില്ല, നിനക്ക് വന്നു ഭവിക്കേണ്ടത് തന്നെയാണ് എന്ന് പറയുന്നത്. അതിന് വലിയ ദോഷമൊന്നുമില്ല, കരുതുന്നത് പോലെയുള്ള ദോഷമൊന്നുമില്ല. ബ്രഹ്മപ്രാപ്തി ഫലം ആനന്ദമുണ്ടായില്ല എന്നൊരു പരിഭവം പറഞ്ഞല്ലോ. ഈ പരിഭവത്തിൽ വലിയ കഴമ്പൊന്നുമില്ല എന്നർത്ഥം. അതല്ല ഫലമായി നിർദ്ദേശിക്കുന്നത്, ശ്രുതി നിർദ്ദേശിക്കുന്നു. ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ ആനന്ദമായിരിക്കും ഇതൊക്കെ. പക്ഷെ ശ്രുതി അതൊന്നും പറഞ്ഞിട്ടില്ല. ശ്രുതി നിർദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് പറഞ്ഞത്? ബ്രഹ്മപ്രാപ്തി ഫലം നിർദ്ദിഷ്ടം. അങ്ങനെ നിർദ്ദേശിച്ച ശ്രുതിയല്ല. ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ബ്രഹ്മജ്ഞാനം ഉണ്ടാവും, പിന്നെ ആനന്ദമാണ്, പ്രചുര ആനന്ദമാണ്, പിന്നെ ദുഃഖം ഉണ്ടാകത്തില്ല, പിന്നെ ഇങ്ങനെ ആനന്ദത്തിൽ ഒഴുകി ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് ചിലർ പറഞ്ഞിട്ടുണ്ട്. അത് ധരിച്ചാണ് ഭ്രമിച്ചിരുന്നത്. ഇതെന്താണ്? ചെറിയൊരു ഭ്രമം മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് വലിയ ദോഷമൊന്നുമില്ല. ഭ്രമം എപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട്. ജീവിതമാകെ മൊത്തം തന്നെ ഒരു ഭ്രമമല്ലേ? അപ്പോൾ ആനന്ദത്തെ സംബന്ധിച്ച് ഒരു ചെറിയ ഭ്രമമുണ്ടായി, അതിനൊരു വലിയ ദോഷമായിട്ട് എടുക്കാനില്ല. ആ ഭ്രമം മാറ്റിയാൽ മതി. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭ്രമവും വളരെ നിസാരമാണ്, വളരെ ലഘുവായിട്ടാണ് അതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അനായാസമായിട്ടാണ്. ഭ്രമം എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ആനന്ദമയ ഉപസംക്രമണ നിർദ്ദേശേനൈവ പുച്ഛപ്രതിഷ്ഠഭൂത ബ്രഹ്മപ്രാപ്തേ ഫലസ്യ നിർദ്ദിഷ്ടത്വാ. ശരിയാണ്, ശ്രുതിയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആനന്ദമയ ഉപസംക്രമണം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ അധികരണത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ആനന്ദമയ ഉപസംക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാവനയിൽ കാണുന്നത് പോലെ ഈ പറയുന്ന ആനന്ദ ഉപസംക്രമണമല്ല, ആനന്ദപ്രാപ്തി എന്നുമല്ല. ഇതുകൊണ്ട് ഇവിടെ എന്താ തരാറ് പറ്റിയത്? ഈ ആനന്ദമായ ശബ്ദത്തിന്റെ വാച്യാർത്ഥത്തെ എടുത്തു. വലിയ ആനന്ദമുള്ള ഒരവസ്ഥ എന്നൊക്കെ എടുത്തു. ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതല്ല അവിടെ ആനന്ദമയനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, ആനന്ദത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആനന്ദം എന്താണ്? അത് ബ്രഹ്മമാണ്. അതവിടെ പറയുന്നു, തൊട്ടടുത്ത് പറഞ്ഞിരിക്കുന്നു. ആനന്ദമയ ശബ്ദത്തിന്റെ വാച്യാർത്ഥത്തെ എടുത്തിട്ട് ദോഷം പറ്റിയെന്ന് വിചാരിക്കരുത്. അതിന്റെ താല്പര്യത്തെ, പരമ താല്പര്യത്തെ, ലക്ഷ്യത്തെ എടുക്കണം. ആ ലക്ഷ്യമാണ് അടുത്ത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നിടത്ത് ബ്രഹ്മശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആനന്ദമയമില്ലല്ലോ. ആ ബ്രഹ്മത്തെയാണ് ആവർത്തിച്ചിരിക്കുന്നത്, വിജ്ഞാനം, ആനന്ദം, ആനന്ദോ ബ്രഹ്മേതി വ്യജാന. അതെല്ലാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു പല ഭാഗത്ത്. അപ്പോ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് ഈ ആനന്ദ മയപ്രാപ്തിയല്ല, പ്രചുര ആനന്ദത്തിന്റെ അനുഭവമല്ല, മറിച്ച് എന്താണത്? ആനന്ദാനുഭവമാണ്, ബ്രഹ്മാനുഭവമാണ്. ആനന്ദമയ അനുഭവമല്ല, ആനന്ദാനുഭവമാണ്, ബ്രഹ്മാനുഭവമാണ്, ബ്രഹ്മജ്ഞാനമാണ്. അവിടെ താൻ ആനന്ദമയ ആത്മാവല്ല അവിടെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന കൽപ്പനകൾക്കെല്ലാം അതീതമായ തന്റെ ഇതിൽ നേരെ വിപരീതമായ ഈ ആനന്ദമയനെ നമുക്ക് സഗുണം എന്ന് പറയാമെങ്കിൽ അതിന് നേരെ വിപരീതമായിരിക്കുന്ന നിർഗുണമെന്ന് പറയാമെന്നുള്ള ആ സച്ചിദാനന്ദ സ്വരൂപത്തെ, അത് തന്റെ സ്വരൂപമാണ്, അവിടെ ആനന്ദ പ്രാചുര്യമൊന്നുമില്ല, അതിന്റെ പ്രാപ്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആനന്ദമയം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത്, ലക്ഷ്യാർത്ഥത്തെ എടുക്കും. അങ്ങനെ ലക്ഷ്യാർത്ഥത്തെ എടുക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ ശബ്ദങ്ങളും ആ ലക്ഷ്യത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അന്നമയാത്മാ, അന്നമയനെ ബാധിച്ചുകൊണ്ട് ശേഷിക്കുന്ന സ്വരൂപം, പ്രാണമയാത്മാ, വിജ്ഞാനമയാത്മാ, എല്ലായിടത്തും ഏതൊരർത്ഥത്തെയാണോ ബാധിക്കേണ്ടത്, നിഷേധിക്കേണ്ടത്, അസത്യം എന്ന് ബോധിക്കേണ്ടത്, അത് കഴിഞ്ഞ് ശേഷിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞെന്താണ്? ബാധ അവധി. നേരത്തെ പറഞ്ഞ സിദ്ധാന്തേ ബാധ അവധി പ്രത്യേകാനന്ദലാവും. അതിൽ ആനന്ദത്തെ പ്രത്യേകം എന്തുകൊണ്ട് എടുത്തു പറയുന്നു? കാരണം ആനന്ദത്തെയാണ് സർവരും കാംക്ഷിക്കുന്നത്, ആനന്ദമത്തെയാണ് എല്ലാവരും വലുതായി കണ്ടിരിക്കുന്നത്, ആനന്ദത്തിന് വേണ്ടിയാണ് ബാക്കി സർവത്തെ ഉപേക്ഷിക്കുന്നത്. മറ്റുള്ള അന്ന പ്രാണ മനോബുദ്ധികളെ പോലെ അല്ല അത്, അതിനൊരു വിശേഷതയുണ്ട്. അതുകൊണ്ട് ആ ആനന്ദ സ്വരൂപം അതിനൊരു പ്രാധാന്യം വന്നു. അത് ആനന്ദമയനെന്ന് പറഞ്ഞു അത് ഭ്രമം വന്നു. അതുകൊണ്ട് ആനന്ദമയ ഉപസംക്രമണ നിർദ്ദേശേന ആനന്ദമയനെ പ്രാപിക്കണം എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ പുച്ഛപ്രതിഷ്ഠാഭൂത ബ്രഹ്മപ്രാപ്തി. പുച്ഛപ്രതിഷ്ഠ എന്ന് പറഞ്ഞ ആധാരം എന്ന് പറഞ്ഞു, സർവകോശങ്ങൾക്കും ആധാരമായിരിക്കുന്ന ബ്രഹ്മപ്രാപ്തി, ബ്രഹ്മപ്രാപ്തിയാകുന്ന അതിനെയാണ് നിർദ്ദിഷ്ടത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് രണ്ടും താരതമ്യപ്പെടുത്തി പറയുമ്പോൾ ആനന്ദമയൻ എന്ന് പറയുന്നത് സഗുണ ബ്രഹ്മവും, ബ്രഹ്മ എന്ന് പറയുമ്പോൾ നിർഗുണ ബ്രഹ്മവും. അത് ആപേക്ഷികമായി പറയുന്നതാണ്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ നിർഗുണമെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ഒരു സഗുണഭാവത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതല്ല എന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി മാത്രമാണ് അതിന് നിർഗുണമെന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള ഗുണം അവിടെ ഇല്ല എന്ന് ഗുണത്തെ നിഷേധിക്കുന്ന അർത്ഥത്തിലല്ല. അതാണ് ഫലം എന്ന് പറയുന്നത്, അല്ല ആനന്ദപ്രാപ്തി അല്ല എന്നർത്ഥം. ആനന്ദമയപ്രാപ്തിയല്ല. ഇവിടെ രണ്ടും രണ്ടായിട്ടാണ് പറയുന്നത്, ഒന്ന് ആനന്ദമയം, മറ്റൊന്ന് ആനന്ദം. ആനന്ദം എന്ന് പറയുമ്പോൾ അശുദ്ധ സ്വരൂപം, ആനന്ദമയം എന്ന് പറയുമ്പോൾ അനുഭവ വിഷയമായിരിക്കുന്ന ആനന്ദം. ഇത് രണ്ടും രണ്ടാണ് എന്നർത്ഥം. വാസ്തവത്തിൽ ഈ ആനന്ദമയനെ പ്രാപിക്കുന്നതിന് എളുപ്പമാണ് ആനന്ദപ്രാപ്തി. ഈ ആനന്ദമയപ്രാപ്തി എന്ന് പറയുമ്പോൾ പറയുന്ന പ്രചുരമായ ആനന്ദത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. ആ പ്രചുരമായ ആനന്ദത്തെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വലിയ അഭ്യാസങ്ങൾ ആവശ്യമാണ്. സമാധി പോലുള്ള അഭ്യാസങ്ങളൊക്കെ ആവശ്യമാണ്. അതെന്താ അങ്ങനെ അഭ്യസിച്ചാൽ? അഭ്യസിച്ചാൽ എന്തെന്ന് ചോദിച്ചാൽ അഭ്യസിക്കുന്നവരുടെ അടുത്ത് ചോദിക്കുക. സത്യസന്ധമായി മറുപടി പറയണമെന്ന് ആദ്യമേ പറയണം. നിങ്ങൾ എത്ര കാലം കൊണ്ട് അഭ്യസിക്കുന്നു? ഈ പറയുന്ന പ്രചുരമായ ആനന്ദത്തെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആദ്യം പറയുന്നുണ്ടെന്ന്, തലയിൽ കൈവച്ചിട്ട് പറയാൻ പറയുന്നു. ഇപ്പൊ ഒന്ന് അറയ്ക്കും. എന്തുകൊണ്ട്? കള്ളം പറഞ്ഞാൽ തല പൊട്ടിപ്പോകും എന്ന് പറഞ്ഞാലും കള്ളം പറയാൻ ധൈര്യപ്പെടത്തില്ല. എന്ന് വെച്ചാൽ അത് എളുപ്പമെന്താ? അല്ല, ഇയാള് 10-25 കൊല്ലമായിട്ട് ധ്യാനിക്കുന്നത് ഞാൻ കാണുന്നുണ്ടോ? പാവം, ഒരു പ്രതീക്ഷയിൽ ചെയ്യുന്ന പണിയാണ്. അല്ലാതെ ഈ പ്രചുര ആനന്ദത്തെ അനുഭവിച്ചിട്ടൊന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ തറപ്പിച്ചു പറയുന്നതിന് വേറെ ചില തെളിവുകളൊക്കെ ഉണ്ട്. എന്താ തെളിവെന്ന് പറയുന്നത്? വെറുതെ പറയുന്നതല്ലോ. ഞാൻ പ്രചുരാനന്ദത്തെ അനുഭവിക്കുന്നു, ഇയാൾക്ക് അത് കണ്ടപ്പോൾ അസൂയ വന്നു, അതുകൊണ്ട് പറയുന്നതാണെന്ന് ധരിക്കരുത്. കാരണം പ്രചുരാനന്ദത്തെ അനുഭവിക്കുന്നു, ഈ പറയുന്ന പ്രചുരാനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൽ നിർദ്ദിഷ്ടമായ ആനന്ദത്തെ ഒരുവൻ അനുഭവിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഒരു കാരണവശാലും ബഹിർമുഖനാകാൻ കഴിയത്തില്ല. അതിനാണ് എന്റെ അടയാളം. വേറൊന്നും വേണ്ട, അതിന്റെ അളവ് കോൽ അതാണ്. അവൻ ഒരിക്കലും വിദ്ധിതനാകാൻ കഴിയത്തില്ല. അതായത് അങ്ങനെയുള്ള ഒരു സമാധി അവസ്ഥയിൽ നിന്ന് അവന് പുറത്തു വന്ന് ബഹിർമുഖമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ശാസ്ത്രം പറയുന്നത് സത്യമാണെങ്കിൽ, അല്ല ഞാൻ സമാധിയിൽ അങ്ങനെ ഭയങ്കര ആനന്ദത്തെ അനുഭവിക്കുകയാണ്, പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ചെറിയ ചെറിയ ആനന്ദങ്ങളും അനുഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധ ഘോഷമാണ്. അത് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്, കൈകൊണ്ട് കാര്യം ചെയ്യേണ്ട വിഷയമാണ്. അത് സംഭവിക്കത്തില്ല എന്നാ ഈ പറയുന്നതെല്ലാം. കാരണം ഇതിനെല്ലാം നമ്മുടെ മുമ്പിൽ എന്താ ഉള്ളത്? എന്തായാലും നമ്മൾ ഈ പ്രചുരാനന്ദത്തെയൊന്നും അനുഭവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള ഋഷിമാര് വെളിപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രങ്ങളാണ് പ്രമാണം. അവിടെ പറയുന്ന എന്താണ്? എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, പുഷ്പം ചില തേനിൽ വണ്ട് മുഴുകിപ്പോയാൽ പിന്നെ അതിന് മൂളാൻ പറ്റത്തില്ല. എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ അത്തരം ഒരു ആനന്ദത്തെ ഒരുവൻ ഒരു യോഗി അനുഭവിച്ചാൽ അവന് യോഗിയാണ്, പിന്നെ അവനൊരിക്കലും ഭോഗിയാകാൻ കഴിയത്തില്ല. ബാഹ്യവിഷയങ്ങളിൽ ബഹിർമുഖമായി ഒരു പ്രവൃത്തിയും സാധ്യമല്ലാതെ. അപ്പോൾ പിന്നെ ആര് പ്രചുരാനന്ദത്തെ ആരനുഭവിച്ചു? ഈ പറയുന്ന യോഗി, ഈ ലോകത്തിലെ ചപ്പുചവറുകൾക്ക് പിന്നാലെ നടക്കുന്ന ഈ യോഗി പ്രചുരാനന്ദത്തെ അനുഭവിച്ചു എന്ന് പറയാൻ പറ്റും? പറ്റും, പാവങ്ങളെ പറ്റിക്കാൻ പറ്റും. അങ്ങനെ ഒരു യോഗി ഇല്ല. പേരന്റെ കൂട്ടത്തിന് വേണമെങ്കിൽ എഴുതി വെക്കാം യോഗി എന്ന്. അങ്ങനെ ഒരു യോഗിയില്ല. ഉണ്ടെങ്കിൽ അതിന് നമുക്കത് മനസ്സിലാക്കാനും പറ്റും, അവന് അന്തർമുഖനായിരിക്കാനും പറ്റും. അവന് സമാധി വിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ പറയുന്നു അതല്ല. ഇവിടെ പറയുന്നു ആനന്ദമയ ഉപസംക്രമണ നിർദ്ദേശേനൈവ പുച്ഛപ്രതിഷ്ഠ ഭൂത ബ്രഹ്മപ്രാപ്തേ ഫലസ്യ നിർദ്ദേശം. ഇവിടെ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്ന എന്താണ്? ബ്രഹ്മബോധം. അതാണ് ഇവിടുത്തെ തത്വബോധം, പരമാർത്ഥ ബോധം. അല്ല, പ്രത്യേകിച്ചൊരു പ്രാപ്തിയില്ല. എന്തുകൊണ്ട്? സസ്യ പ്രാണ ഉത്ക്രാമന്തി, അവന്റെ പ്രാണൻ ഉത്ക്രമണമൊന്നും സംഭവിക്കുന്നില്ല. യോഗി അങ്ങനെയല്ല. യോഗി ഈ ലോകം വിട്ട് പല ലോകങ്ങളിലേക്കും പോകും. യോഗി പലതരത്തിലുള്ള ആനന്ദത്തെ അനുഭവിക്കും. അതൊക്കെ യോഗിക്ക് സാധ്യമാണ്. തത്വജ്ഞാനത്തിലോ അതൊന്നും സംഭവിക്കുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇതിന്റെ സ്വരൂപം അങ്ങനെയാണ്. യോഗി അനുഭവിക്കുന്നതും ആത്മാവിന്റെ ആനന്ദമൊന്നുമല്ല. എന്തുകൊണ്ട്? യോഗിയെ സംബന്ധിച്ചും ആത്മാ നിർഗുണമാണ്. സംഖ്യന്മാര് ആണ് തത്വത്തിൽ യോഗി പിന്തുടരുന്നത്. സംഖ്യന്മാരെന്താ പറയുന്നത്? ആത്മാ നിർഗുണമാണ്. അപ്പൊ നിർഗുണം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എന്താ ആനന്ദം എന്ന് പറയുന്ന ഒരു ഗുണം അവിടെ എങ്ങനെ ഉണ്ടാകും? രണ്ടും കൂടെ പറയാൻ പറ്റില്ല. നിർഗുണവുമാണ്, സഗുണവുമാണ്, അത് പറയാൻ പറ്റത്തില്ല. നിർഗുണമായിരിക്കുന്ന അതിനവിടെ ആനന്ദത്തെ അനുഭവിക്കാം. പക്ഷെ യോഗി ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ട്. യോഗശാസ്ത്രം സത്യമാണെങ്കിൽ ആനന്ദാനുഭവം സത്യമാണ്. അപ്പോൾ ആനന്ദാനുഭവം എവിടെ? അത് അതിസൂക്ഷ്മമായ പ്രകൃതിയുടെ ഭാഗമായിട്ട്. എന്തുകൊണ്ട്? പ്രകൃതി സത്വരജസ്തമോ രൂപത്തിലുള്ളതാണ്. അതിന് ആ സത്വം, അതാണ് ആനന്ദം. സത്വപരിണാമമാണ് അനുഭവിക്കുന്ന ആനന്ദം. അതാണ് യോഗി അനുഭവിക്കുന്ന ആനന്ദം. അത് സംഭവിക്കാം. കാരണം അത് പരിണാമ രൂപത്തിലുള്ളതാണ്. അദ്വൈതിക്ക് അത്ര ഒരു ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അദ്വൈതി തത്വത്തിന് നിഷ്ഠയുള്ള ആളാണ്. എന്താണ് തത്വം? അടുത്ത് പറയുന്നു, തദപ്യേഷ ശ്ലോകോ ഭവതി യഥോ വാചോ നിവർത്തന്തി ഇത്യാദിനാച പ്രപഞ്ചമാനത്വാ. ഇവിടെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് പല പല ഭാഗങ്ങളിലും. യഥോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാ സഹ, വാക്കും മനസ്സും പിൻവലിയുന്ന ഇടം, അവിടെ എങ്ങനെ മനസ്സുകൊണ്ട് ആനന്ദത്തെ അനുഭവിക്കും? എങ്ങനെ പ്രകൃതിയുടെ പരിണാമരൂപത്തിലുള്ള ആനന്ദത്തെ ആര് എങ്ങനെ അനുഭവിക്കും? മനസ്സുകണ്ടേ അവിടെ? ചിത്തം വേണ്ടേ? അന്ധകരണം വേണ്ടേ? യോഗിയെ സംബന്ധിച്ച് അതെല്ലാം ഉണ്ട്, അതിസൂക്ഷ്മമായിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ അനുഭവിക്കാൻ പറ്റും. ഏതുവരെ? കൈവല്യപ്രാപ്തി വരെ. അതുവരെ ആനന്ദം എല്ലാം അനുഭവിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്ന എന്താണ്? ആ തത്വം തന്റെ സ്വരൂപം മനസ്സിനെയും അതിക്രമിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ മനസ്സുകൊണ്ട് അവിടെ അനുഭവിക്കാൻ ഒരു ആനന്ദവുമില്ല. അങ്ങനെ ഒരു ആനന്ദം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അനുഭവിക്കുന്നതിനുള്ള മനസ്സുമില്ല. പിന്നെ എങ്ങനെയാ? മനസ്സിനെ അത് അതിജീവിച്ചിരിക്കുന്നു. അവൻ പറയുന്നത് ഏതോ വാച്ചോ എന്ന് വർത്തന്ത ഇത്യാദിനാച്ച പ്രപഞ്ച, അത് വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. വിഷയഭാവത്തിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉത്ഥാന ദശയിൽ വന്നിട്ട് ഉണർന്നു വന്നിട്ട് സ്മരിക്കാൻ കഴിയുന്ന ഒരു ആനന്ദം. കാരണം ഒന്നിനെ സ്മരിക്കണമെങ്കിൽ അത് വിഷയമായാലേ പറ്റൂ. നിർവിഷയമായ സ്മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വന്നിട്ടൊന്നും സ്മരിക്കാൻ കഴിയാത്തത്. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലും അവിടെ അനുഭവിച്ചതായിട്ട് നീ ഓർക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇന്നലെ ഞാൻ ആനയെ കണ്ടു, ഇന്ന് ഞാൻ ആനയെ ഓർക്കുന്നു. എങ്ങനെയാ ഞാൻ ഓർക്കുന്നത്? ആ ഇന്നലെ ഞാൻ വലിയ ഒരു ഗജകേസരിയെ കണ്ടു എന്നാണ് ഇന്ന് ഓർക്കുന്നത്. എന്നുവെച്ചാൽ ഓർക്കുന്നത് എന്തിനാ ഓർക്കുന്നത്? തന്റെ അനുഭവത്തെയാണ് ഓർക്കുന്നത്. കഴിഞ്ഞ തന്റെ കഴിഞ്ഞ ദിവസത്തെ അനുഭവത്തെയാണ് ഓർക്കുന്നത്. ആ ഓർമ്മയിൽ എന്തുണ്ട്? തന്റെ മുൻ അനുഭവമുണ്ട്. ഓർമ്മയിലുണ്ട് അനുഭവം. ഓർമ്മയിൽ അനുഭവം നിൽക്കുന്നുണ്ട് അല്ലെ? ഇന്നലെ കണ്ട ആനയെ ഞാനിന്ന് ഓർക്കുമ്പോ ഓർമ്മ എന്ന് പറയുന്ന എന്തിനാ നിലനിർത്തുന്നത്? മുൻ അനുഭവത്തെ. അനുഭവിച്ചപ്പോഴോ? അപ്പൊ അനുഭവം സ്പഷ്ടമായിരുന്നു. എന്റെ മുമ്പിൽ ആനയുണ്ടായിരുന്നു. എന്റെ കണ്ണുകൊണ്ട് ഞാനതിനെ കണ്ടു. അവിടെ എന്താണ്? വിഷയ വിഷയീഭാവത്തിൽ അനുഭവം നിന്നു. ആ അനുഭവം ഇപ്പോൾ സ്മൃതിയിൽ നിൽക്കുന്നുണ്ട്. അതിന്റെ രൂപമൊന്നും മാറിയെന്നേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്നത് പോലെയുള്ള വിഷയ വിഷയീഭാവം ഇവിടെയില്ല. എന്നാൽ ഓർമ്മ എന്ന് പറയുന്ന ഒരു ബോധത്തിൽ ആ വിഷയ വിഷയീഭാവം നിൽക്കുന്നുമുണ്ട്. അതുപോലെയല്ല, അവിടെ നിന്നതിനെ നമ്മൾ പറയുന്നത് പ്രത്യക്ഷം. അവിടെ ഓർമ്മ എന്ന് പറയുന്ന അംശമില്ല. അവിടെ ഓർമ്മിക്കുകയല്ല ചെയ്യുന്നത്, ഇന്നലെ കണ്ടുകൊണ്ടിരുന്നു. അവിടെ വിഷയ വിഷയീഭാവത്തിൽ തന്റെ മുമ്പിൽ ആനന്ദന്നു താനും നിന്നു. അവിടെ ഓർമ്മയുടെ ആവശ്യമില്ല. അത് സ്പഷ്ടമായിരുന്നു ആ അനുഭവം. എപ്പോ സ്പഷ്ടമായിരുന്നു? ഇപ്പോൾ ഓർമ്മിക്കുമ്പോഴല്ല, അത് അനുഭവിച്ചപ്പോൾ സ്പഷ്ടമായിരുന്നു. ഏതൊരു അനുഭവമാണോ അനുഭവിക്കുമ്പോൾ സ്പഷ്ടമായിരിക്കുന്നതിനെ നമുക്ക് പ്രത്യക്ഷം എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഓർക്കുന്നു. ഓർമ്മയിൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അത് ഓർമ്മയിൽ സ്പഷ്ടമാണ്. ഓ, ഇന്നലെ അങ്ങനെ വരെ എനിക്ക് ഒരു ആനയെ കാണാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ അനുഭവവേളയിൽ സ്പഷ്ടമായിരിക്കുന്നത്, ആ സ്പഷ്ടത്തെയാണ് നമ്മൾ പറയുന്നത് പ്രത്യക്ഷം. അതിന് മാത്രമേ ഓർമ്മയിൽ സ്പഷ്ടമായിരിക്കാൻ കഴിയൂ. നമ്മൾ പറയുന്നു ഉണർന്നതിന് ശേഷം ഉറക്കത്തിൽ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് സ്പഷ്ടമായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒന്നിനെ സംബന്ധിച്ച്. മറിച്ച് അവിടെ പൊതുവെ പറയുന്ന എന്താണ്? ഒന്നും അറിഞ്ഞില്ല. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ അനുഭവത്തിന്റെ സ്പഷ്ടതയെ നമ്മൾ നിഷേധിക്കുകയാണ്. ഏതനുഭവത്തിന്റെ? എല്ലാ അനുഭവങ്ങളുടെയും. അവിടെ ഏതെങ്കിലും ഒരു അനുഭവത്തിന്റെ സ്പഷ്ടത വന്നു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഒരു പ്രത്യക്ഷം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് ജാഗ്രതയാകും അല്ലെങ്കിൽ സ്വപ്നമാകും. അവിടെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓർമ്മയിൽ ആ സ്പഷ്ടത വരണമെങ്കിൽ എന്ത് വേണം? അത് അനുഭവിക്കുന്നിടത്തും ആ സ്പഷ്ടത ഉണ്ടായിരിക്കണം. അപ്പൊ സുഷുപ്തിയിൽ ഏതെങ്കിലും ഒരു അനുഭവത്തിന്റെ സ്പഷ്ടതയുണ്ടെങ്കിൽ, പ്രത്യക്ഷമുണ്ടെങ്കിൽ, ജാഗ്രത വരുമ്പോൾ അതിന്റെ ഓർമ്മയുണ്ടാകും. ആ സ്പഷ്ടത അവിടെ നിലനിൽക്കും. എങ്ങനെ? കഴിഞ്ഞ ജാഗ്രതത്തിലെ പ്രത്യക്ഷം ഈ ജാഗ്രതത്തിലെ ഓർമ്മയിൽ സ്പഷ്ടമായിരിക്കുന്നു പോലെ. പക്ഷേ സുഷുപ്തിയെ സംബന്ധിച്ച് അങ്ങനെ യാതൊരു തരത്തിലുള്ള സ്പഷ്ടതയില്ല. മറിച്ച് ഉണർന്നതിന് ശേഷം ഓർക്കാൻ കഴിയുന്ന എന്താണ്? ഓർത്തു നോക്കിയാൽ ഒന്നും അറിഞ്ഞില്ല എന്നാണ്. ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഒന്നേ ഉള്ളൂ. അവിടെ അനുഭവത്തിന്റെ സ്പഷ്ടത അവിടെ ഇല്ല. അതുകൊണ്ട് സുഷുപ്തിയിൽ യാതൊരു വിഷയത്തിന്റെയും സ്പഷ്ടതയില്ല ഒന്നിന്റെയും. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് കഴിഞ്ഞ ജാഗ്രതത്തിലെ അനുഭവം പോലെ ഇപ്പോഴത്തെ സ്മൃതിയിൽ സ്പഷ്ടമായി നിന്നനെ. അതെന്താണത്? എന്താ അത് വിശദീകരിച്ചവിടെ? ഏതോ വാച്ചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സ സഹ എന്നുള്ളതിനെ വിശദമാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒന്നും അറിഞ്ഞില്ല എന്ന് ഇപ്പോ നമുക്ക് ഓർക്കാൻ കഴിയുന്ന ആ സ്ഥാനത്തും, അവിടെ മനസ്സും വാക്കും ഒന്നും പ്രവർത്തിക്കാതിരുന്നിടത്തും, അവിടെ താനായി പ്രകാശിച്ചിരുന്നു, തനിയെ പ്രകാശിച്ചിരുന്നു. എന്തുകൊണ്ട്? ഇവിടെ താൻ ഒന്ന് പറയുന്നു, താൻ അവിടെ സുഷുപ്തനായിരുന്നു, ഒന്നും അറിയാത്തവനായി താൻ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എത്തോ വാച്ചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സാ സഹ, വാക്കും മനസ്സും എല്ലാം നിവർത്തിച്ച തന്റെ സ്വരൂപം അവിടെ നിലനിന്നിരുന്നു. അതാണ് തന്റെ സ്വരൂപം. വാക്കിനും മനസ്സിനും അതീതമായി നിലനിൽക്കുന്ന ഒന്നാണ് അതിന്. അതാണ് ബ്രഹ്മം. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നു പറയുന്നത്. എന്തുകൊണ്ടത് സ്വയം അനുഭവ സ്വരൂപമാണ്. അവിടുത്തെ അനുഭവം എന്ന് പറഞ്ഞാലും അവിടുത്തെ ആനന്ദം എന്ന് പറഞ്ഞാലും എന്താണ്? താൻ തന്നെയാണ്, തന്റെ സ്വരൂപം തന്നെയാണ്. അതിന് ജ്ഞാനമെന്നോ ആനന്ദമെന്നോ, അല്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, അതിന് സത്തെന്നോ എന്ത് ഭാഷയിലെ വേണമെങ്കിലും പറയാം. അവിടെ എന്ത് ആനന്ദാനുഭവം ഉണ്ടാകാനാണ്? ജാഗ്രത്തിലെ ഈ ആനന്ദാനുഭവം എങ്ങനെ അവിടെ ഉണ്ടാകും, സംഭവിക്കും? അങ്ങനെ ഒരു ആനന്ദത്തെ അനുഭവിച്ച് എങ്ങനെ ഇവിടെ സ്മരിക്കാൻ കഴിയും? അതെല്ലാം കേവലം ഊഹങ്ങളാണ്, അനുമാനമാണ്. അല്ലാതെ അവിടെ വാസ്തവത്തിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഏതോ വാച്ചോ നിവർത്തണ്ടേ. പിന്നെ അവിടെ ഒന്നുണ്ടായിരുന്നു. എന്ത്? താൻ സ്വയം സത്തായി, താൻ സ്വയം ചിത്തായി, സ്വയം താൻ ആനന്ദമായി അവിടെ നിലനിന്നിരുന്നു. സ്വയം ആനന്ദമായി, ആനന്ദസ്വരൂപനായി. ആനന്ദത്തെ അനുഭവിക്കുന്നവനായല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട് അർത്ഥം അറിയാതെ സുഷുപ്തിയിലെ അനുഭവം എന്ന് പറയാറുണ്ട്. സുഷുപ്തിയിലെ അനുഭവമില്ല, സുഷുപ്തി സ്വയം അനുഭവരൂപമാണ്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത്. എന്താണത്? സ്വയം പ്രകാശമാണ്, അത് അപരോക്ഷമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് അപരോക്ഷമായിരിക്കുന്ന, സ്വയം പ്രകാശമായിരിക്കുന്ന ഒന്നായതുകൊണ്ടാണ് പറയുന്നത് അവിടെ വാക്കും മനസ്സും നിവർത്തിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ആനന്ദാനുഭവം അത് സാധ്യമല്ലെങ്കിൽ അതിന്റെ ജ്ഞാനം എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കും. സ്വയം ആനന്ദമാണ്, അതിന്റെ ആനന്ദാനുഭവം സാധ്യമല്ല. അപ്പൊ അത് സ്വയം ജ്ഞാനമാണ്, അതുകൊണ്ട് അതിന്റെ ജ്ഞാന അനുഭവത്തിന്റെ ആവശ്യമില്ല. അത് സ്വയം പ്രകാശമാണ്, അത് സ്വയം ജ്ഞാന രൂപമാണ്. പിന്നെ നിങ്ങൾ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതോ? ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതിന് ഇത്രയും അർത്ഥമുള്ളത് എന്താണ്? അത് പലപ്പോഴും നമ്മൾ പറഞ്ഞത് ആദിത്യനെന്നും അതിന്റെ പ്രകാശമെന്നും പറയുന്നു പോലെ രണ്ടെണ്ണ പറയും. ആദിത്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നാലും ആദിത്യന്റെ പ്രകാശം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് സ്വയം പ്രകാശിക്കുന്നു, എന്നുള്ള ബോധം അതിന്റെ തന്നെ പ്രകാശമാണ്, അതിന്റെ സ്വരൂപമാണത്. അതിനപ്പുറം വേറെ അതിൽ നിന്ന് വേറിട്ട് അതിനെ വിഷയമാക്കുന്ന ഒരു ബോധവുമില്ല, അതിനെ വിഷയമാക്കുന്ന ഒരു ആനന്ദാനുഭവമില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? യഥോ വാചോ നിവർത്തന്തേ, അതാണ് ഞാനിവിടെ പറഞ്ഞിവിടെ പറഞ്ഞിരിക്കുന്നു. പ്രപഞ്ചമാനത്വ എന്ന് വെച്ചാൽ അതിന് ഒരുപാട് വിസ്തരിച്ചിട്ടുണ്ടെന്നാണ് ഈ കാര്യത്തെ. അതൊരല്പം വിസ്തരിച്ചാണിപ്പോ പല ഭാഗങ്ങളിലും നമ്മൾ വിസ്തരിച്ചിട്ടുണ്ട്. യാതോ ആനന്ദമയ സന്നിധാനേസു അകാമേത ബഹുസ്യം പ്രജായേയേതി യം ശ്രുതി ഋതാഹൃദാസ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠൈത്യനേന സംനിഹിത തരേണ ബ്രഹ്മണ സംബന്ധ്യമാന ആനന്ദമയസ്യ ബ്രഹ്മതാം ബോധയതി. പിന്നെ ആനന്ദമയനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പറയുന്നുണ്ട്, സ്വകാമയത ബഹുസ്യം പ്രജായത, അവൻ കാമിച്ചു സങ്കല്പിച്ചു താൻ പലതായി തീരട്ടെ, അങ്ങനെ സൃഷ്ടി സംഭവിച്ചു, ഇതെല്ലാം ഉണ്ടായി എന്നെല്ലാം പറയും. ഈ ആനന്ദമയനെ വേറിട്ട് കണ്ടുകൊണ്ടാണ് ഇവിടെ പൂർവക്ഷി സംസാരിക്കുന്നത്. എന്തിൽ നിന്ന് വേറിട്ട് കണ്ടുകൊണ്ട്? തന്നിൽ നിന്ന് വേറിട്ട് കണ്ടുകൊണ്ട്. ഇവിടെ ഭേദബുദ്ധി എന്ന് പറയുന്നത് തന്നിൽ ആരംഭിക്കുന്നതാണ്. തന്നെയാണ് ബ്രഹ്മമെന്ന് പറയുന്നതും ആത്മാവെന്ന് പറയുന്നതും ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ തന്നിൽ നിന്ന് വേറിട്ടൊരു ആനന്ദമയനുണ്ട്, ആനന്ദ പ്രാചുര്യമുള്ള ഒരുവൻ. അവന്റെ സങ്കല്പം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു. അതുകൊണ്ട് ആനന്ദമയൻ വേറെയാണ്, താൻ വേറെയാണ്. ഇതിനാണ് വേറൊരു ഭാഷ പറയുന്നത് ജീവാത്മ പരമാത്മ ഭേദം. അതിനെ നിഷേധിക്കുകയാണ്. അതങ്ങനെയല്ല സത്യം. അങ്ങനെ വേറിട്ടൊരു ആനന്ദമയനില്ല. ഇവിടെ ഏതൊരുവനാണോ അല്പജ്ഞനായിരുന്നുകൊണ്ട് പരിച്ഛിന്നനായിരുന്നുകൊണ്ട് പരിച്ഛിന്നമായ സങ്കല്പങ്ങളെല്ലാം ചെയ്യുന്നത്, അത് തന്നെ ആണ് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്നുള്ളത് ബ്രഹ്മശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്ന അതിനെ തന്നെയാണ്. ഈ പരിച്ഛിന്ന ഭാവത്തെയെല്ലാം വിട്ടിട്ട് അടുത്ത് അന്തരാധികരണത്തിൽ പറയും. സ്വയം അത് തന്നെ ദിവ്യമായ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ആ പരമാർത്ഥ തത്വം തന്നെ സങ്കല്പങ്ങൾ ചെയ്യുന്നു, സൃഷ്ടിയെ ചെയ്യുന്നു. ഇതൊന്നും തന്നെ ഇതിൽ എന്തെങ്കിലും ഭേദമുണ്ടായിട്ടില്ല. ആനന്ദമയൻ എന്ന് പ്രത്യേകിച്ച് പറയുമ്പോൾ താൻ വേറെ, ആനന്ദമയൻ വേറെ എന്നുള്ള ഒരു ഭേദബുദ്ധി വരും. ബ്രഹ്മശബ്ദം വരുമ്പോഴോ താൻ തന്നെയാണ്. അവിടെ വേർതിരിക്കാനൊന്നുമില്ല. വേർതിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉപാധി എന്ന് പറയും. ആ ഉപാധി എന്ന് പറയുന്നു അത് പരമാർത്ഥമല്ല, അതുകൊണ്ട് അവിടെ പരമാർത്ഥ ഭേദമില്ല. അല്പജ്ഞനായിരിക്കുന്ന ഞാൻ സങ്കല്പിച്ച് ഈ എന്റെ സങ്കല്പശക്തി കൊണ്ട് ലോകമെല്ലാം ഉണ്ടായിരുന്ന ഈ ദേഹാഭിമാനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ അതേ ദേഹാഭിമാനിക്ക് തന്നെ ഈ ദേഹാഭിമാനത്തെ നിഷേധിച്ചിട്ട് പറയാം. ഏതെന്നാണോ തന്റെ പരമാർത്ഥ സ്വരൂപമായിരിക്കുന്നു, ആ പരമാർത്ഥ സ്വരൂപത്തിൽ മായാശക്തി കൊണ്ട് ആനന്ദമയനുമുണ്ടായി, ജീവനുമുണ്ടായി, അംബാധിഭേദം കൊണ്ട് ആ തത്വത്തിൽ സങ്കല്പവും സൃഷ്ടിയും എല്ലാം സംഭവിച്ചു എന്ന് പറയാം. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഉപാധിയുക്തമായിരിക്കുന്ന ഒന്നിനെ പരമാർത്ഥം എന്ന് പറയുന്നു പറയരുത്, ഇത്രയേ ഉള്ളൂ. അദ്വൈതത്തിൽ വ്യത്യാസം പറയുന്നു. ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ അതിനെ പരമാർത്ഥം എന്ന് പറയരുത്. എവിടെയാണോ ആ ഉപാധി പ്രതീതമാകുന്നത് അതിന്റെ ആധാരമായിരിക്കുന്നതാണ് പരമാർത്ഥം. അത് ജീവനിലായാലും ശരി, ഈശ്വരനിലായാലും ശരി, ദേവന്മാരിലായാലും ശരി, എവിടെ ആയാലും ശരി, തത്വത്തെ ഉപാധി പുനർമുക്തമായി ചിന്തിക്കണം. ഉപാധിയോ അത് പരമാർത്ഥമല്ലാത്ത ഒന്നാണ്, കേവലം പ്രതീതി മാത്രമാണ്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. യാതു ആനന്ദമയ സന്നിധാനേ, ആനന്ദമയനെ കുറിച്ച് പറയുന്നിടത്ത് സ്വകാമേന ബഹുസം പ്രചാരീതി ശ്രുതി ഉദാഹൃത, അവിടെ ശ്രുതി പറഞ്ഞല്ലോ. അത് സ ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠയിത്യനേന സന്നിഹിത തരേണ, അത് ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ എന്ന് പറയുന്നിടത്ത് ഉള്ള ആ ബ്രഹ്മം അതിനോട് സംബദ്ധ്യമാന, അതിനോട് ബന്ധപ്പെട്ടിട്ട് ആനന്ദമയസി ബ്രഹ്മതാം ബോധി, ആനന്ദമയനാണ് പരമാർത്ഥം. ബ്രഹ്മതാം എന്ന് വെച്ചാൽ പരമാർത്ഥം, സ്വാഭാവികമായ ആ തത്വമാണ് പരമാർത്ഥം എന്നല്ല ബോധിപ്പിക്കുന്നത് എന്നർത്ഥം. ബ്രഹ്മതാം പ്രതിബോധേതി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാ ബോധേതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ ഭാവങ്ങളാണ് പരമാർത്ഥം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആനന്ദമയ ശബ്ദത്തിലൂടെ ഉപാധികളെ നിരാകരിച്ചുകൊണ്ട് ലക്ഷണയിലൂടെ ബോധിപ്പിക്കുന്നു. എന്നുവെച്ചാൽ അതിന്റെ ഒരു പരമമായ താല്പര്യവുമായി ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞിടത്ത് വീണ്ടും വരും, ഇവിടെ പറയും ആനന്ദമയൻ ബ്രഹ്മമല്ല എന്ന് പറയും. എന്നുവെച്ചാൽ പരമാർത്ഥമല്ല എന്ന് പറയും. ബ്രഹ്മം എന്ന് വെച്ചാൽ പരമാർത്ഥം. എന്തുകൊണ്ട് അവിടെ ഒരു ഉപാധിയെ കൽപ്പിച്ചിരിക്കുന്നുണ്ട്? ഇനി പറയും ആനന്ദമയൻ തന്നെയാണ് പരമാർത്ഥം. എങ്ങനെ? ഉപാധിയെ നിരാകരിച്ചുകൊണ്ട്. എങ്ങനെ? തന്നെ കുറിച്ച് പറയുന്ന പോലെ താൻ ജീവനാണെന്ന് പറയുന്നതുകൊണ്ട്, ഈ ശരീരാഭിമാനം ഉള്ളതുകൊണ്ട്, ശരീരാഭിമാനത്തെ അംഗീകരിച്ചുകൊണ്ട്, ജനന മരണങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, സംസാരത്തെ അംഗീകരിച്ചുകൊണ്ട് പറയും ഞാൻ ജീവനാണ്, അല്പജ്ഞനാണ്. അശ്വൻ തന്നെ കുറിച്ച് തന്നെ പറയാം അഹം ബ്രഹ്മാസ്മി. ഈ ദേഹാഭിമാനത്തെ നിഷേധിച്ചുകൊണ്ട്, സംസാരത്തെ നിഷേധിച്ചുകൊണ്ട്, തന്റെ കുഞ്ചിജ്ഞതയെ ബാധിച്ചുകൊണ്ട് പറയും ഞാൻ ബ്രഹ്മമാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആനന്ദമയസ്യ ബ്രഹ്മതാം പ്രതിബോധി തദപേക്ഷത്വാച്ച ഉത്തരസ്യ ഗ്രന്ഥസ്യ രസോപയസഹ ഇത്യാദേഹേ ആനന്ദമയ വിഷയം. അതുകൊണ്ട് പോലെ തന്നെ രസോ വൈസഹ എന്നെല്ലാം പറയുന്നത് രസമാണ് ആനന്ദമാണ് എന്ന് പറയുമ്പോൾ അത് ആനന്ദമയമായി ധരിക്കരുത്. എങ്ങനെ? എനിക്ക് അനുഭവിക്കത്തക്ക വലിയൊരു ആനന്ദത്തിന്റെ ഉറവിടമാണത്. ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനന്ദങ്ങളെക്കാളെല്ലാം വലിയൊരു ആനന്ദത്തെയാണ് ഞാൻ അനുഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ രസശബ്ദം, ആനന്ദശബ്ദം കണ്ടുകൊണ്ടത് ആനന്ദമയനാണെന്ന് മറിച്ചും ചിന്തിക്കരുത്. ആനന്ദമയനെ കണ്ടുകൊണ്ട് അത് പരമാർത്ഥമെന്നും ചിന്തിക്കരുത്. പരമാർത്ഥമായ രസം ആനന്ദ ശബ്ദത്തെ കണ്ടിട്ടത് ആനന്ദമയനാണെന്നും ചിന്തിക്കരുത്. രണ്ടും ശരിയല്ല. ഇവിടെ രണ്ടിടത്തും എന്താണ് നിഷേധിക്കേണ്ടതായ ഒരു ഉപാധിയെ ചർച്ച ചെയ്യുന്നു. എന്തിനിങ്ങനെ ഒരു ഉപാധി? കാരണം ഇതാണ് തന്റെ അനുഭവ വിഷയമായിരിക്കുന്ന പ്രപഞ്ചം, അതാണ് സ്വാഭാവികമാണ് തന്റെ അനുഭവങ്ങൾക്കെല്ലാം സമാധാനം പറയുന്നത്. ഇപ്പോ തന്റെ അനുഭവ അതീതമായ പരമാർത്ഥ തത്വത്തെ കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ തന്റെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന ആ പരമാർത്ഥത്തിന് വിരുദ്ധമായ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം പറയുന്നു. അതുകൊണ്ട് തന്നെ രണ്ടിനെയും വേറെ വേറെ പറയുകയാണ്. രസം എന്ന് പറയുന്നത് കൊണ്ട് ആനന്ദമയനെന്ന് ധരിക്കരുത്. ആനന്ദമയൻ എന്ന് പറയുന്നത് കൊണ്ട് രസരൂപത്തിലുള്ള ആ പരമാർത്ഥത്തെയും ധരിക്കരുത്. ഇതിന് രണ്ടിനെയും രണ്ടായി തന്നെ കാണണം. ഇതിന് എന്തുകൊണ്ട്? ഇത് സ്വാഭാവികമാണ്, നിരുപാധികമായി ഒന്നാണ്. അതാണ് തദപേക്ഷത്വച്ച ഉത്തരസ്യ ഗ്രന്ഥസ്യ രസോ വൈസഹ ഇത്യാദികൾ രസോ വൈസഹ തുടങ്ങിയ പല സ്ഥലങ്ങളിലും ആനന്ദമയ വിഷയം. അവിടെ ആനന്ദമയനെ തിരിച്ചു ഗ്രഹിക്കാൻ പാടില്ല. ഓം.